അഹം ബ്രഹ്മാസ്മീതി സ ഇതം സർവം ഭവതി. അതാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. ആരാണോ യേവം വേദ അഹം ബ്രഹ്മാസ്മീതി, അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നവൻ ഇതം സർവം ഭവതി, അവന് സർവവുമായി തീരുന്നു. തസ്യഹ എന്ന ദേവാസ്ഥന അഭൂത്യ ഈശ്വരി. തുടർന്നാഭാഗമാണ് വ്യാഖ്യാനിക്കുന്നത്. തത്ര യോ യോ ദേവാനാം മധ്യേ പ്രത്യബുദ്ധ്യത തദാത്മാനമേവേത് അഹം ബ്രഹ്മാസ്മീതി തസ്മത് തത് സർവമഭവത് തദ് യോ യോ ദേവാനാം പ്രത്യബുദ്ധ്യത സ ഏവ തദ്ഭവത് തഥാ ഋഷീണാം തഥാ മനുഷ്യാണാം. ആ ഭാഗമാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത്. തത്ര യോ യോ ദേവാനാം മധ്യേ പ്രത്യബുദ്ധ്യത. ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ ആരാണോ ഇതറിഞ്ഞത്, അഹം ബ്രഹ്മാസ്മി പ്രതിബുദ്ധവാന ആത്മാന യഥോക്തേന വിധന, ഇതുവരെ പറഞ്ഞ രീതിയിൽ ആരാണോ അറിഞ്ഞത്, സ ഏവ പ്രതിബുദ്ധ ആത്മാ തദ് ബ്രഹ്മ ഭവൻ തഥാ ഋഷീണാം തഥാ മനുഷ്യാണാം ചുമതി. ദേവന്മാര്, ഋഷിമാര്, മറ്റു മനുഷ്യർ, ഋഷിമാരല്ലാത്ത മനുഷ്യർ, ഋഷിമാരെന്ന് പറയുമ്പോൾ അവർ പ്രത്യേകതകളുള്ളവരാണ്, അതല്ലാതെ സാധാരണ മനുഷ്യൻ. ആരെല്ലാം ഇതിനറിയുന്നു, അവരെല്ലാം നമ്മ പറഞ്ഞ രീതിയിൽ എങ്ങനെ, തസ്മാത് തസർവഭവത് സർവാത്മഭാവം അവർക്കെല്ലാം ഉണ്ടാകുന്നു. ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ദേവന്മാർക്കും ഋഷിമാർക്കും മറ്റു മനുഷ്യർക്കും ആർക്കും ഉണ്ടാകാം. ആ ജ്ഞാനം ഉണ്ടാകുന്നവർക്കെല്ലാം അതിൻ്റെ ഫലവുമുണ്ട്, മുക്തിഫലവുമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതങ്ങനെ പ്രത്യേകം പറയാം, കാരണം പൂർവമീമാംസയിൽ കർമാധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കർമാധികാരം എന്ന് പറയുമ്പോൾ വൈദികമായ ജ്ഞാനം, വൈദികമായ കർമ്മം, യാഗാദി കർമ്മങ്ങൾ, വൈദികമായ ജ്ഞാനം, ഇവിടെ ഉപനിഷത്തിൽ വരുന്ന ആത്മജ്ഞാനം. അതിൽ പൂർവകാണ്ഡത്തിൽ ചർച്ച ചെയ്യുന്നത് വൈദികമായ കർമ്മങ്ങളെക്കുറിച്ച്. ഇതിനാരാണ് അധികാരി? അവിടെ ചർച്ച ചെയ്യുമ്പോൾ പറയും അതിന് ദേവന്മാരധികാരിയല്ല എന്ന് പറയുന്നുണ്ട്, ദേവതാധികരണം. പക്ഷെ ഇവിടെ ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, ദേവന്മാരും അധികാരികളാണ്, ഋഷിമാരും. ഋഷിമാരെ പോലെ തന്നെ എല്ലാ മനുഷ്യരും ജ്ഞാനത്തിന് അധികാരികളാണ്. അതിൻ്റെ ഫലത്തിനും അധികാരികളാണ് എന്നർത്ഥം. ദേവനാം ഇത്യാദി ലോകദൃഷ്ടി അപേക്ഷ എന്ന ബ്രഹ്മത്വ ബുദ്ധ ഉച്ചതി. ഇവിടെയാണ് ഭാഷകാരൻ ഈ അദ്വൈത ജ്ഞാനത്തിൻ്റെ വിവരണം തന്നെ രണ്ട് തരത്തിലാണെന്ന് പറയുന്നത്. ഒന്ന് ലോകദൃഷ്ടി, അതിന് തന്നെ നമ്മൾ സാധാരണ പറയും വ്യവഹാര ദൃഷ്ടിയിൽ പറയും. മറ്റൊന്ന് ബ്രഹ്മത്വ ബുദ്ധി അല്ലെങ്കിൽ തത്വദൃഷ്ടി, പാരമാർത്ഥിക ദൃഷ്ടി. അപ്പൊ അദ്വൈതത്തെ രണ്ട് രീതിയിലും അവതരിപ്പിക്കും. ലോകദൃഷ്ടിയെ ആശ്രയിക്കുന്നത് പലപ്പോഴും ലൗകിക ബുദ്ധിയുള്ള ജീവന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലോക അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറയും. അത് പരമാർത്ഥമായിരിക്കണമെന്നില്ല. അദ്വൈതത്തിലെ ഏത് വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെയെല്ലാം പറയാം. അർത്ഥവാദപരമായി പറയുന്നത് എല്ലാം ലോകദൃഷ്ടിയാണ്. ഉദാഹരണം പറഞ്ഞാൽ തത്വജ്ഞാനിയെ കുറിച്ച് പറയും. തത്വജ്ഞാനി വിശപ്പും ദാഹം ഇതിനെല്ലാം അതീതനാണെന്ന് പറയും. അപ്പോൾ അത് ലോകദൃഷ്ടിയിൽ മനസ്സിലാക്കുമ്പോൾ ലൗകികർക്ക് അനുഭവപ്പെടുന്ന വിശപ്പും ദാഹവും ഒന്നും തത്വജ്ഞാനിക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് വരും. അങ്ങനെ ഗ്രഹിക്കും. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല, മാനാപമാനങ്ങൾ അനുഭവിക്കുന്നില്ല, ഇത്തരം അനുഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ലോകദൃഷ്ടിയുള്ള ഒരുവന് അതിനോട് താല്പര്യം ഉണ്ടാകും. ഈ ദ്വന്ദ്വങ്ങൾക്കെല്ലാം അതീതമായ മറ്റെന്തോ ഒരു അനുഭവത്തിലിരിക്കുന്ന ആ ഒരു തലം. തത്വദൃഷ്ടിയിൽ പറയുമ്പോൾ എന്താണോ അവിടെ ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്ക് ദ്വന്ദ്വങ്ങളൊന്നും അവിടെയില്ല. അത് തത്വജ്ഞന്റെ ബോധമാണ് തത്വദൃഷ്ടി. സ്വരൂപത്തിൽ ഇതൊന്നും തന്റെ സ്വരൂപം അതാണ്. ലോകദൃഷ്ടിയിലല്ലെന്നല്ല പറയുന്നു. അപ്പൊ പ്രാരബ്ധം തുടങ്ങിയ കാര്യങ്ങൾ അംഗീകരിച്ച് സംസാരിക്കുന്ന ലോകദൃഷ്ടി, അതിനെല്ലാം നിഷേധിച്ച് പറയുന്നത് തത്വദൃഷ്ടി. തത്വദൃഷ്ടി എന്ന് പറയുന്നത് തത്വജ്ഞന്റെ ബോധം ആണ്. ലോകദൃഷ്ടി എന്ന് പറയുന്ന ഒരു തത്വജ്ഞനെ സംബന്ധിച്ച് ആർക്കും പറയാവുന്നുള്ള കൽപ്പനകൾ അതാണ്. ഒന്ന് തത്വജ്ഞനെ സംബന്ധിച്ച് പറയുന്നു, ഒന്ന് തത്വജ്ഞന്റെ ബോധം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ജ്ഞാനിയെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവൻ ഒരുപാട് സങ്കല്പങ്ങൾ കാണും. അത് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് സങ്കല്പം അതങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പലതരത്തിലെ ആ സങ്കല്പങ്ങളെല്ലാം അലൗകികമായിരിക്കും. ലോകസാധാരണമായ കാര്യങ്ങളാണെങ്കിൽ പിന്നെ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ എന്താ വ്യത്യാസം? താൻ കഷ്ടപ്പെട്ടിട്ട് ജ്ഞാനം നേടിയിട്ട് എന്താ പ്രയോജനം? അപ്പം ജ്ഞാനിയെ സംബന്ധിച്ച് ലോകസാധാരണമായ ഭാവനകളൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല, കൽപ്പനകളൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് സർവാത്മഭാവം പോലെയുള്ള എല്ലാ വിഷയങ്ങളിലും അലൗകികമായ ഭാവനകൾ കൽപ്പനകൾ എല്ലാം പറയും. അത് ലോകദൃഷ്ടിക്കനുസരിച്ച് ആത്മജ്ഞാനത്തെ വിശദീകരിക്കുന്നത് വ്യാഖ്യാനിക്കുന്നതാണ്. തത്വദൃഷ്ടിയിൽ പറയുന്നത് കേവലമായ ജ്ഞാനം. അവിടെ പറയുന്നതെല്ലാം ആ തത്വത്തെ സംബന്ധിച്ച് തത്വജ്ഞന്റെ ബോധത്തെയാണ് പറയുന്നത്, അജ്ഞന്റെ കാഴ്ചപ്പാടുകളെ. ഇവിടെ ഇത് പറയാൻ കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. സർവം അഭവത് സർവാത്മഭാവത്തെ പറഞ്ഞു. സർവാത്മഭാവത്തെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് പറയുന്നു ദേവൻ, ഋഷി, മനുഷ്യൻ. ആ സർവാത്മഭാവത്തിൽ പിന്നീട് എങ്ങനെ ഇങ്ങനെ ഒരു ഭേദം വരും? ദേവന്മാർ ജ്ഞാനിയാകുക, ഋഷിമാർ ജ്ഞാനിയാകുക, മനുഷ്യൻ ജ്ഞാനിയാകുക. വേറെ തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ സർവാത്മഭാവം ഏകമാണ്, അദ്വയമാണ്. അവിടെ എങ്ങനെ രണ്ട് ജ്ഞാനി ഉണ്ടാകും? തത്വം ഏകമാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനത്തിൽ, ആ ബോധത്തിൽ ഭേദമേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ രണ്ട് ജ്ഞാനിയെ കുറിച്ച് പറയാൻ പറ്റും? ഒരു ദേവനായ ജ്ഞാനി, ഋഷിയായ ജ്ഞാനി, മനുഷ്യനായ ജ്ഞാനി, ഇങ്ങനെ പല ജ്ഞാനികളെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പല ജ്ഞാനികളുണ്ടായിട്ടുണ്ട്. പറയുന്നു അങ്ങനെയെല്ലാം പറയുന്നത് ലോകദൃഷ്ടി അപേക്ഷിച്ച് ജനങ്ങൾക്ക് അതൊക്കെ വേണം. ഈ അജ്ഞനായ മനുഷ്യന് പല ജ്ഞാനികൾ വേണം. അജ്ഞനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഗുരു, അന്യന്റെ ഗുരു, താനും അന്യനും എന്നുള്ള ഭേദമുണ്ടല്ലോ. അതുകൊണ്ട് തനിക്കൊരു ഗുരു വേണം, അന്യന്റെ ഗുരു വേണം. അജ്ഞന്റെ കാഴ്ചപ്പാട് തന്റെ ഗുരു ഉത്കൃഷ്ടനാണ്, അന്യന്റെ ഗുരു നികൃഷ്ടനാണ്, അത് അന്യന്റേതായതുകൊണ്ട് അതിലൊക്കെ ഭേദഭാവന വയ്ക്കുക. തന്റെ ഗുരു ശരിയായ ജ്ഞാനിയാണ്, അന്യന്റെ ഗുരു ശരിയായ ജ്ഞാനി ആയിട്ടില്ല. ഇത്തരത്തിലുള്ള ഭേദഭാവനകൾ വിട്ടിട്ട് ഈ പറയുന്ന ഏകത്വ ബോധം, അത് ആ തത്വദൃഷ്ടിയുള്ള ജ്ഞാനിക്ക് മാത്രമേ ജ്ഞാനിയെ ചുറ്റിക്കൂടിയിരിക്കുന്നവർക്കൊന്നും ആ തത്വബോധമില്ല. അപ്പം അവർക്ക് ഇതെല്ലാം ആവശ്യമാണ്, ലോകദൃഷ്ടി. ജ്ഞാനിക്ക് ആ ഭേദബുദ്ധി നശിച്ചിരിക്കുന്നെങ്കിലും കൂടി നിൽക്കുന്നവർക്കതില്ലല്ലോ. ഒരു ഭേദബുദ്ധി ആശ്രയിച്ച മുമ്പോട്ട് പോകുന്നു ലോകദൃഷ്ടി. എന്നാ ബ്രഹ്മത്വബുദ്ധിയ, ബ്രഹ്മത്വബുദ്ധിയിലല്ല. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നു, ദേവന്മാരുടെ കൂട്ടത്തിൽ ജ്ഞാനികളുണ്ട്, ഋഷിമാരുടെ കൂട്ടത്തിൽ ജ്ഞാനികളുണ്ട്. ജ്ഞാനിയും ഏകമാണ്, ജ്ഞാനും ഏകമാണ്. അപ്പൊ ദേവന്മാർ ജ്ഞാനി, ഋഷിമാർ ജ്ഞാനി, മനുഷ്യർ ജ്ഞാനി, അതിൽ എന്റെ ജ്ഞാനി, നിന്റെ ജ്ഞാനി, അങ്ങനെയുള്ള ഭേദങ്ങളില്ല അവിടെ. അത് പരമാർത്ഥം പറയുന്നു ലോകദൃഷ്ടി അപേക്ഷയല്ല. അപ്പോൾ ശ്രുതി രണ്ടു തരത്തിലും പറയും, തത്വദൃഷ്ടിയിലും പറയും, ലോകദൃഷ്ടിയിലും പറയും. അപ്പോൾ ലോകദൃഷ്ടിയെ വിട്ടിട്ട് ആ തത്വദൃഷ്ടിയെ ഗ്രഹിക്കുന്നവൻ ജ്ഞാനി, ആ ലോകദൃഷ്ടിയിൽ തന്നെ അതിനെ സ്വീകരിക്കുന്നവൻ അജ്ഞാനി. ഇതാണ് ഭേദം. ഗ്രഹപുരുഷാവിശത്, ഈ ശരീരത്തിൽ അവൻ പ്രവേശിച്ചു എന്നൊക്കെ പറയുന്ന ഭേദദൃഷ്ടി, അവന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് പറയണെങ്കിൽ സർവത്ര ബ്രഹ്മൈവ അനുപ്രവിഷ്ടമീറ്റ ഊചാമ. അവിടെ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട തത്വത്തെയാണ്, ഓരോ ശരീരത്തിലും ഓരോ ബ്രഹ്മം ഇരിക്കുന്നു. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്, നീ ബ്രഹ്മത്തെ അറിഞ്ഞവനല്ല, അങ്ങനെയെന്നുള്ള ബോധത്തിലുണ്ട്. സർവത്ര സർവത്ര ബ്രഹ്മൈവ അനുപ്രവിഷ്ടം, ഏകം തന്നെയാണ്. അതഹ ശരീരാദി ഉപാധി ജനിത ലോകദൃഷ്ടി അപേക്ഷയ ദേവാനാം ഇത്യാദി ഉച്യതേ. അതുകൊണ്ട് ഈ ശരീരാദി ഉപാധി, ദൈവശരീരം, മനുഷ്യശരീരം തുടങ്ങിയ ശരീരോപാധികൾ കൊണ്ടുണ്ടായ ലോകദൃഷ്ടി, ആ മനുഷ്യശരീരത്തിൽ തന്നെ ഐശ്വര്യാദി യോഗങ്ങളുള്ള വിശിഷ്ടമായ ഋഷിശരീരം, ഋഷിമാര് സിദ്ധന്മാര് യോഗികളും ഒക്കെയാണ്, ഇതൊന്നുമില്ലാത്ത കേവലം അജ്ഞരായ മനുഷ്യശരീരം, ശുദ്ധ സാത്വിക രൂപത്തിലുള്ള ഋഷിമാര്, രാജസ താമസ ഭാവങ്ങളിലുള്ള മറ്റ് ജീവന്മാര്, ഇതെല്ലാം ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. അതിനെ ആശ്രയിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. പരമാർത്ഥതസ്തു തത്ര ബ്രഹ്മൈവ അഗ്ര ആസീത് പ്രാക് പ്രതിബോധാ ദേവാദി ശരീരേഷു. അന്യഥൈവ വിഭാവ്യമാനം. അന്യഥൈവ വിഭാവ്യമാനം. ഇപ്പോ അനുഭവപ്പെടുന്നത് എങ്ങനെ? ദേവനായി, മനുഷ്യനായി, ഋഷിയായി, ജ്ഞാനിയായി, അജ്ഞാനിയായി, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നു. ആർക്ക്? അജ്ഞന്. അങ്ങനെ അനുഭവപ്പെട്ടല്ലേ വരും. ജ്ഞാനി അറിഞ്ഞാലല്ലേ ജ്ഞാനി സമീപിക്കാനും ജ്ഞാനം നേടാനും എല്ലാം കഴിയും. അതെല്ലാം തൻ്റെ അജ്ഞാനത്തിൽ നിന്നുള്ള കൽപ്പനകളാണ്. പരമാർത്ഥം എന്തോ അന്യഥൈവ വിഭാവ്യമാണ്. നേരെ തിരിച്ച് ഭ്രാന്തിയിൽ അനുഭവപ്പെടുന്നതാണ് ഇതെല്ലാം. വാസ്തവത്തിലോ തത്ര തത്ര പരമാർത്ഥതസ്തു ബ്രഹ്മവാഗ്രഹാസി പ്രാക് പ്രതിബോധ. ഇനി ഈ ബോധമൊന്നും ഉണ്ടായില്ലെങ്കിലും, ഈ ബോധമൊന്നും ഉണ്ടാകാത്തപ്പോഴും, താൻ അജ്ഞനായിരിക്കുമ്പോഴും ഏകമായ ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അവിടെ. അതിൽ ഈ ഭേദങ്ങളൊന്നുമില്ല. ദേവ മനുഷ്യ ഗുരുശിഷ്യ ഒരു തരത്തിലുള്ള ഭേദം അവിടെ ഇല്ല. തനിക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല അതിരിക്കുന്നു. തനിക്ക് ബോധമുണ്ടാകുമ്പോൾ ബ്രഹ്മം ഏകമാകുന്നു, ബോധമില്ലെങ്കിൽ ബ്രഹ്മം പലതാകുന്നു, അങ്ങനെയില്ല. തൻ്റെ ബോധത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന, അതുകൊണ്ട് പ്രത്യേകം പ്രതിബോധ. ഈ ബോധമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും അത് സർവത്ര ഏകമാണ്. പക്ഷെ അനുഭവത്തിൽ ഈ ബോധത്തിൽ പലതായി അനുഭവപ്പെടുന്നു. തദാത്മാനമേവ അവേ തഥൈവ ച സർവം അഭവത്. അത് തന്നെ തന്നെ അറിഞ്ഞു, ബ്രഹ്മമായി അറിഞ്ഞു. അതങ്ങനെ അതിന് സർവാത്മഭാവം വന്നു. അസ്യഹ ബ്രഹ്മവിദ്യയഹ സർവഭാവാപത്തി ഫലമിത്യേതസ്യ അർത്ഥസ്യ ദൃഢമ്യനെ മന്ത്രാനുദാഹരണ ശ്രുതി. ഈ ബ്രഹ്മവിദ്യയുടെ ഫലം എന്താണ്? ഈ ജ്ഞാനത്തിൻ്റെ ഫലം എന്താണ്? സർവഭാവാപത്തി, സർവാത്മതാദാത്മ്യം എന്ന് നമ്മൾ പറയും. അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നിടത്തും അത് സർവഭാവ വേറെ രീതിയിൽ അതിനെ പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നതാണ്. ആ സർവാത്മതാദാത്മ്യമാണ് ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത്. അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രാനുദാഹരതി ശ്രുതി. ശ്രുതി തന്നെ അടുത്ത മന്ത്രങ്ങളെ പറയുന്നു. ഇത് ശരിക്കും ബ്രാഹ്മണ ഭാഗമാണ് ശ്രുതിയുടെ. അവിടെ അതിനുവേണ്ടിയുള്ള മന്ത്രങ്ങൾ ഉദാഹരിക്കുന്നു. കഥമെങ്ങനെ? തദ് ബ്രഹ്മ ഏതാത്മാനം ഏവ അഹം അസ്മീതി പശ്യൻ ഏതസ്മാദേവ ബ്രഹ്മണോ ദർശനാ ഏഷ വാമദേവാഖ്യ പ്രതിവേദി പ്രതിപന്നവാൻ കില. ഇത് ഈ ബ്രഹ്മം സ്വയം തന്നെ തന്നെ അറിഞ്ഞു. എന്ത്? താൻ ബ്രഹ്മമാണെന്നറിഞ്ഞു. അക്കാര്യം ഋഷി വാമദേവൻ അക്കാര്യത്തെ പറഞ്ഞിരിക്കുന്നു. സ ഏതസ്മിൻ ബ്രഹ്മാത്മദർശന അവസ്ഥിതി ഏതാൻ മന്ത്രാന്തദർശ. ഇത് മന്ത്രങ്ങളാണല്ലോ. എന്താണ്? അഹം മനുരഹം അഭവം സൂര്യശ്ച എന്ന് പറയുന്ന മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ ആര് പറഞ്ഞു? വാമദേവ ഋഷി. എപ്പോ? ഏതസ്മിൻ ബ്രഹ്മാത്മദർശനേ അവസ്ഥിത. ബ്രഹ്മാത്മദർശനത്തിൽ, ബ്രഹ്മാത്മബോധത്തിൽ, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ബ്രഹ്മാത്മദർശനം അല്ലെങ്കിൽ ബ്രഹ്മാത്മബോധമാണ്. ഇത് അറിവാണ്. ബോധം എന്ന് പറഞ്ഞാൽ അറിവെന്നേ അർത്ഥം. മനസ്സിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാവമല്ലാതെ സർവാത്മഭാവം. അത് ആ ഋഷി വെളിപ്പെടുത്തിയപ്പോൾ അത് മന്ത്രമായ ഋഷിയെ മന്ത്രദ്രഷ്ടാവുന്നതാണ് മന്ത്രാന്തരശ. അത് തൻ്റെ ദർശനത്തെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ അറിവിനെ, അനുഭവത്തെ, തൻ്റെ സാക്ഷാത്കാരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ദർശനം അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്, മറ്റേതെങ്കിലും മാനസിക ഭാവമല്ല. സുഖം ഒരു മാനസിക ഭാവമാണ്, ദുഃഖം, കാമം, ക്രോധം, ലജ്ജ, ഭയം, അസൂയ, ആസക്തി എല്ലാം മാനസിക ഭാവങ്ങളാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസികഭാവം അല്ല സർവാത്മഭാവം, മറിച്ച് എന്താണ്? ഇത് ദർശനമാണ്. പക്ഷേ ഈ സർവാത്മഭാവത്തെ പലയിടത്തും വ്യാഖ്യാനിക്കുമ്പോൾ, അത് എങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഇത് ജ്ഞാനമാണ് എന്ന് പറയുന്നത് തത്വദൃഷ്ടി പറയുന്നു. പക്ഷെ പലപ്പോഴും ഇതിനെ ലൗകിക ദൃഷ്ടി പറയും. ലൗകിക ദൃഷ്ടി പറയുന്നത് അവനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന് രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അർത്ഥവാദ രൂപത്തിൽ പറയും, ഇതിനെ സ്തുതിച്ച് പറയും. കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചാണ്, ഇതിനെ വർണ്ണിച്ച് പറയും. അതൊന്നും തത്വദൃഷ്ടിയിലല്ല. അത് അതെങ്ങനെ പറയുന്നു? ലോകത്തിന് അജ്ഞാനി സർവാത്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ലൗകിക ദൃഷ്ടി പറയുന്നതിന് ഒരു ഉദാഹരണം പറയുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ ദുഃഖം മുഴുവൻ ജ്ഞാനിയുടെ ദുഃഖമാണ് എന്ന് പറയും. ഇതിൻ്റെ അർത്ഥവാദമാണ് ലോകദൃഷ്ടി പറയുന്നത്. ഈ പറയുന്നത് പൂർണ്ണമായും അസംബന്ധമല്ല. പക്ഷേ ഒരു തത്വജിജ്ഞാസു അതിനെ ആ രീതിയിലെല്ലാം മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് ആധ്യാത്മിക സാധന? എന്തിനു വേണ്ടിയിട്ടാണ് ആധ്യാത്മിക ജ്ഞാനം? അതിൻ്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് ഭേദബുദ്ധി നിവൃത്തിയെന്നോ ദുഃഖ നിവൃത്തിയെന്നോ ആനന്ദപ്രാപ്തി എന്നോ എല്ലാം പറയാം. ഇത് ഉദ്ദേശിച്ചിട്ടാണ് ഇത് സർവം ചെയ്യുന്നത്. ഫലം അതല്ല പറയുന്നു. ആത്യന്തിക ദുഃഖം നിവൃത്തി, നിരദിശ ആനന്ദപ്രാപ്തി എന്നെല്ലാം പറയുന്നു. അതും പറയുന്നത് ലൗകിക ദൃഷ്ടിയിലാണ്. ദുഃഖത്തെ അനുഭവിക്കുന്നവന് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും മാറണം. ആനന്ദത്തെ അനുഭവിക്കുന്നവന് സ്ഥായിയായ ആനന്ദം വേണം. ഇതെല്ലാം കണ്ടുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ആ സർവാത്മഭാവത്തിൻ്റെ ഫലമായി പറയും, ലോകത്തിൻ്റെ സർവ്വദുഃഖവും ആ ജ്ഞാനിയുടെ ദുഃഖമാണ്. ആത്യന്തികമായി ദുഃഖം നിവർത്തിക്കു വേണ്ടി പരിശ്രമിച്ച ഒരുവൻ എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു? ഒരു ജീവനെ സംബന്ധിച്ച് അവൻ്റെ ദുഃഖം തന്നെ അവന് അധികമാണ്. ഒരുവന് ശരിയായ ഒരു പല്ലുവേദന വന്നാൽ തന്നെ താങ്ങാൻ കഴിയില്ല അതിൻ്റെ ദുഃഖം. അവന് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ലോകത്തുള്ള എല്ലാ പല്ലുവേദനയും അവൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതാണോ ഉദ്ദേശിക്കുന്നത്? തൻ്റെ ഒരു ദുഃഖം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഇതെല്ലാം ചെയ്ത് ജ്ഞാനം നേടിയപ്പോൾ എല്ലാ ദുഃഖവും തനിക്കായി. ഇതുവരും ആലങ്കാരികമായ വചനമൊന്നല്ലാതെ ഇതിൽ യാതൊരു കഴമ്പുമില്ല ഈ പറയുന്നതിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? സർവാത്മഭാവം. പക്ഷെ അത് ഈ മനസ്സിലാക്കുക, നമ്മൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല. പടയെ പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞില്ലേ? തൻ്റെ ഒരു ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടി ജ്ഞാനം നേടിയപ്പോൾ സർവ്വദുഃഖവും തൻ്റെതായി. അതെന്താ? ശോഭനമാണോ? ആരെങ്കിലും ആഗ്രഹിക്കുമോ? അങ്ങനെ സംഭവിച്ച ജ്ഞാനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഈ പറയുന്ന അദ്വൈത ബോധവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. എന്നാലും അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ ഒരു താല്പര്യമേ ഉള്ളൂ. എന്താണ്? എല്ലാവരുടെയും ദുഃഖത്തെ ഞാനീ അനുഭവിക്കുന്നു എന്നോ, തൻ്റെ ദുഃഖത്തെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തെയൊക്കെ ഞാൻ സ്വീകരിക്കുന്നു, ഇങ്ങനെയും പറയും. എന്താണോ, ഞാനീ മറ്റുള്ളവരുടെ ദുഃഖത്തെയൊക്കെ ഇങ്ങോട്ട് എടുക്കുന്നു. എന്നാൽ പിന്നെ എന്തിനാ ജ്ഞാനിയായത്? ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ജ്ഞാനിയായിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തെ എടുക്കുന്ന അതെന്താ അർത്ഥമുള്ളത്? അത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും. സർവാത്മഭാവത്തെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സർവജീവികളോടും താതാമ്യം പ്രാപിച്ചിട്ട് തത്വജ്ഞാനി വളരെ വളരെ പ്രയാസപ്പെട്ട് തൻ്റെ മനസ്സിനെയൊക്കെ ശുദ്ധമാക്കി അവിടെ ഈ ബോധം ഉദയമുണ്ടായതിനു ശേഷം ഈ സർവ മലിന മാലിന്യങ്ങളോടും വീണ്ടും കുടിച്ചേരുന്നു. കുളിച്ച് ശുദ്ധനായ ഒരാൾ വീണ്ടും അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കൊള്ളു എന്ന് പറയുന്നത് പോലെയാവും. എന്തുകൊണ്ട്? സർവ മനസ്സുകളും മാലിന്യം നിറഞ്ഞായിരുന്നു. അതിൽ നിന്ന് അപൂർവമായ അത്യപൂർവമായ ഒരു മനസ്സിനാണ് ശുദ്ധി നേടുന്നത്. അത് വീണ്ടും ജ്ഞാനത്തിന് ശേഷം എല്ലാത്തിനോടും തഥാന്യം പ്രാപിച്ചു എന്ന് പറഞ്ഞു. വീണ്ടും മലിനമായി. ജ്ഞാനം കൊണ്ടെന്താ പ്രയോജനം? അത്തരം സങ്കല്പങ്ങളല്ല ഞാൻ മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വീകരിക്കുന്നു. ഇതൊക്കെ വെറും അസംബന്ധമാണ്. തത്വജ്ഞാനമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. എന്നുവെച്ചാൽ തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരു മാനസിക താതാത്മ്യമാണ്. അതേതെങ്കിലും മനസ്സിൻ്റെ സിദ്ധിവിശേഷമാണ്. പലതിനോടും ഒന്നിച്ചു ചേരാനുള്ള ഒരു സിദ്ധിവിശേഷം. അല്ലെങ്കിൽ മാനസിക താതാത്മ്യം എന്ന് പറയുന്നത് ആസക്തിയാണ്. ഒരമ്മയ്ക്ക് കുഞ്ഞിൻ്റെ ദുഃഖം വന്നു കഴിഞ്ഞാൽ സ്വയം ദുഃഖം വരും. അതറിഞ്ഞില്ലെങ്കിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷം വരും. എന്തുകൊണ്ട്? ആ മനസ്സിനോടുള്ള താതാത്മ്യം കൊണ്ട്, ആസക്തി കൊണ്ടാണ്, വിവേകം കൊണ്ടല്ല. അതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അതിന് മാനസിക താതാത്മ്യം എന്ന് പറയും. ഇവിടെ മാനസിക താതാത്മ്യം എന്ന് പറയുന്ന സർവാത്മ താതാത്മ്യം എന്നാണ് പറയുന്നത്. സർവ മനസ്സിനോടുള്ള താതാത്മ്യം എന്നല്ല. അപ്പോൾ അത്തരം ആസക്തി കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധിവിശേഷം കൊണ്ട് വേറൊരാളുടെ മനസ്സുമായി താതാത്മ്യം പ്രാപിക്കുന്നതെന്നും അല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണത്? ദർശനമാണ്, തത്വബോധമാണ്. ബോധത്തിനപ്പുറം അതൊന്നുമല്ല. മാനസികമായ ഭാവങ്ങളിൽ പലതും വരാം. ഭാവനകളിൽ, കൽപ്പനകളിൽ, മനസ്സിൻ്റെ താതാത്മ്യത്തിൽ ഒക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ കണ്ടിട്ട് നിശ്ചയിക്കാനും പാടില്ല. തത്വജ്ഞാനിയിൽ സുഖദുഃഖങ്ങൾ കാണുന്നില്ലേ? മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നു, മറ്റുള്ളവരുടെ സുഖത്തെ സുഖിക്കുന്നതായി കാണുന്നുണ്ടല്ലോ. അല്ല, അത് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ തത്വജ്ഞാനത്തിനോ തത്വജ്ഞാനിക്കോ ദൃഷ്ടാന്തമില്ലാതായിപ്പോ. അങ്ങനെ കാണുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? സർവലോകാനുരൂപം, സർവലോകത്തിനും അനുരൂപമായ രീതിയിൽ തത്വജ്ഞാനി വ്യവഹരിക്കുന്നേ പറഞ്ഞല്ലോ. അത് ലോകദൃഷ്ടിയിൽ, ലൗകിക ദൃഷ്ടിയിൽ അത് തത്വജ്ഞാനമാണ്, വ്യവഹാരമാണ്, ലോകദൃഷ്ടിയിലുള്ള വ്യവഹാരം. അതിൻ്റെ അർത്ഥം തത്വജ്ഞാനി മറ്റിനെപ്പോലെ ദുഃഖിക്കുന്നു. തത്വജ്ഞാനിയുടെ മനസ്സെല്ലാം മലിന മനസ്സുകളോടും താതാത്മ്യപ്പെട്ട് സ്വയം മലിനമാകുന്നുവെന്നോ? ഈ വിഷയം തന്നെ ഈശ്വരൻ്റെ സർവാത്മഭാവത്തെക്കുറിച്ച്, ഈശ്വരൻ്റെ അന്തര്യാമിത്വത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നിടത്ത് ഇതേ വിഷയം ചർച്ച ചെയ്യും. ഈശ്വരൻ സർവാന്തര്യാമിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈശ്വരന് സർവ മാലിന്യങ്ങളും പറ്റിയിരിക്കുമല്ലോ. അതല്ല, അവിടെ അത്തരത്തിലുള്ള ഒരു താതാത്മ്യമല്ല ഉദ്ദേശിക്കുന്നത്. ഈശ്വരൻ അസംഗനായി തന്നെ ഇരിക്കുന്നു. ഈശ്വര സ്വരൂപം അസംഗമായി തന്നെ ഇരിക്കുന്നു. തത്വജ്ഞാനിയുടെ സ്വരൂപ അസംഗം തന്നെ അവിടെ എന്താണ്? തത്വജ്ഞാനം എന്നുള്ള ഒന്ന് മാത്രം. ആ തത്വജ്ഞാനത്തിലാണ് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെയാണ് പറയുന്നത്. എന്താണ് അത്? തന്റെ സ്വരൂപം സർവാത്മകമായിരിക്കുന്നു. അത് മനസ്സിന്റെയോ പ്രാണശക്തിയുടെയോ ഒന്നും തലമുണ്ട്, കേവലം വിവേകത്തിന്റെ തലമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേദനിച്ചാൽ തത്വജ്ഞാനി വേദനിക്കും. അതാണ് തത്വജ്ഞാനത്തിന്റെ അടയാളം. അതല്ല മറ്റൊരാളുടെ വേദനയെ സുഖദുഃഖാദികൾ സ്വസംവേദ്യമാണ് എന്നുവെച്ചാൽ അവരവർക്ക് അറിയാൻ പറ്റും, മറ്റൊരാൾക്കറിയാൻ പറ്റത്തില്ല ഒരിക്കലും. അവൻ ദുഃഖിയാണെന്ന് ഞാൻ അറിയുന്നതോ അത് അനുമാനിക്കുന്നതാണ്. അവൻ്റെ ദുഃഖത്തിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ട് താൻ ഊഹിക്കുന്നു അവൻ ദുഃഖിയാണ്. അവൻ്റെ മുഖം വിവരണമായിരിക്കുന്നു അവൻ ദുഃഖിയാണ്. ഉടൻ മനസ്സിലാക്കുന്നു അവൻ്റെ മുഖം പ്രസന്നമായിരിക്കുന്നു അവൻ സുഖിയാണ്. എന്തുകൊണ്ട്? സുഖദുഃഖങ്ങൾ ആന്തരിക പ്രത്യക്ഷമാണ്. അത് പ്രത്യക്ഷമായിരിക്കുന്നത് അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിലാണ് അത് പ്രത്യക്ഷമായിരിക്കുന്നത്. അത് ശരീരമാകുന്ന പരിച്ഛേദം ശരീരപരിച്ഛിന്നമാണത്. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ സുഖദുഃഖങ്ങൾ മറ്റൊരാൾക്ക് പ്രത്യക്ഷമാകത്തില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും അലൗകികമായ സിദ്ധിവിശേഷങ്ങൾ മനസ്സിലുണ്ടാകും. അങ്ങനെ മനസ്സ് മറ്റൊരു മനസ്സിനോട് താതാത്മ്യപ്പെടുന്നു. എന്നിട്ട് അത്തരം ഒരു പ്രക്രിയയിലൂടെ അത് സാധാരണ അല്ല, അസാധാരണമായ ഏതെങ്കിലും രീതിയിൽ മനസ്സിൻ്റെ പ്രാണൻ്റെയൊക്കെ ശക്തിവിശേഷത്തിലൂടെ അനുമാനത്തിൻ്റെ സഹായം കൂടാതെ അതിനെ അതീന്ദ്രിയ ജ്ഞാനം പറയും. ഇപ്പോൾ വേണമെങ്കിൽ വേറൊരാളുടെ സുഖത്തെ ദുഃഖത്തെ അറിയാൻ കഴിയും. അത് ജ്ഞാനത്തിൻ്റെ അടയാളമല്ല, കാരണം അവിടെയൊന്നും അതിന് സഹായിക്കുന്ന വിവേകമല്ല. വിവേകം സഹായിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ജ്ഞാനത്തിൻ്റെ അടയാളമെന്ന് പറയാൻ പറ്റും. അതങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുക. അതീന്ദ്രിയമായ അനുഭവങ്ങളൊക്കെ ആൾക്കാർക്കും ഉണ്ടാകാം. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നു, ഇവിടെ തത്വബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ തത്വബോധം അതിന് ഇത്തരം അടയാളങ്ങളും ലക്ഷണങ്ങളും ഒന്നുമില്ല. നമ്മളെ കരുതുന്ന പോലെയാണ്, വേറൊരാളെ നുള്ളിയാ വേദനിക്കുന്നത്, വേറൊരാളെ അടിച്ചാൽ കരയുക, ഇതൊന്നുമില്ല. തത്വജ്ഞാനിയുടെ ലോക അനുരൂപമായ വ്യവഹാരം കണ്ടുകൊണ്ട് ഇത് തത്വജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്ന് ധരിക്കാനും പാടില്ല. അങ്ങനെ സംഭവിക്കത്തില്ല. തത്വജ്ഞാനി കേവലം ആശ്രയിച്ചിരിക്കുന്നത് ഈ സർവാത്മബോധത്തെ മാത്രം. അപ്പോൾ എനിക്ക് ഒരാൾ പറയുക, ഞാൻ ഈ തത്വമൊക്കെ ശ്രവണം ചെയ്തിട്ട് എനിക്ക് ആ സർവാത്മഭാവം വരുന്നുണ്ട്, അതെന്താ? ഞാനിപ്പോൾ രാമനാണ്, എൻ്റെ അടുത്തിരിക്കുന്ന കേശവനാണ്, എനിക്ക് കേശവനാണെന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല, എനിക്ക് രാമനായിരിക്കുന്ന എനിക്ക് കൃഷ്ണനാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തത്വജ്ഞാനമല്ല, തലയ്ക്ക് ലൂസാണ്. അങ്ങനെ ഒരു മാനസിക താതാത്മ്യം തത്വജ്ഞാനത്തിൽ സംഭവിക്കത്തില്ല. അതല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദർശനമെന്ന് പറഞ്ഞത്. വലിയ കുഴപ്പമല്ലേ? എന്റെ അനുഭവം, ഞാൻ പുരുഷനാണ്, ഞാനിപ്പോൾ അറിയണം ഞാൻ സ്ത്രീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ള കഥ എന്തായിരിക്കും? തത്വജ്ഞാനം കൊണ്ട് അതാണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്കാകെ ആശയക്കുഴപ്പം വരും. സ്ത്രീക്ക് പുരുഷനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അങ്ങനെയൊക്കെ തോന്നും ചിലർക്ക്, അത് ചില മാനസിക പ്രശ്നങ്ങൾ. തത്വജ്ഞാനം കൊണ്ട് അങ്ങനെ ഒരു മാനസിക താതാത്മ്യം, മാനസിക താതാത്മ്യം എന്ന് അത് സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് പരമാബദ്ധമാണ്. അപ്പോൾ അജ്ഞനോട് ഞാൻ താതാത്മ്യപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് സ്വയം അജ്ഞനാണ് എന്ന് കൽപ്പിക്കേണ്ടി വരും. ഞാൻ അജ്ഞനാണ്, എൻ്റെ സ്വരൂപത്തെ അറിയാത്ത, എന്തുകൊണ്ട് എനിക്കിപ്പോൾ അജ്ഞനോടാണ് താതാത്മ്യം? അങ്ങനെ സംഭവിക്കാറുണ്ടോ? പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നു. ഞാൻ എല്ലാത്തിനോടും താതാത്മ്യപ്പെട്ടു, അതായിട്ടും ഇതായിട്ടും സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും ഒക്കെ ഞാൻ എന്നെ അറിയും. ഇങ്ങനെ രണ്ട് തലം, ഒന്ന് കേവലം തത്വജ്ഞാനത്തിൻ്റെ നില, മറ്റത് മാനസികമായ പല ഭാവങ്ങളുടെ നില. ഈ മാനസികമായ ഭാവം താതാത്മ്യഭാവം അതല്ല ഇവിടെ സർവാത്മഭാവം എന്നുള്ളതുകൊണ്ട് പറയുന്നത്. അതല്ല എന്നെങ്കിലും മനസ്സിലാക്കും. തത്വബോധം ഉണ്ടായില്ലെങ്കിലും ശരി, എന്താണ് തത്വബോധമല്ലാത്തത് എന്നെങ്കിലും മനസ്സിലാക്കും. ഈ സർവാത്മഭാവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ സർവാത്മഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ സർവാത്മഭാവം സ്വാമിക്കുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഒരു സർവാത്മഭാവമില്ല. ആ പിന്നെ ഇത് പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെ ഒരു സർവാത്മഭാവത്തെക്കുറിച്ച്, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു സർവാത്മഭാവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നു. അങ്ങനെ ഒരു സർവാത്മഭാവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സർവാത്മഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പരിഹരിക്കും. അത് അങ്ങനെയൊന്നും സംഭവിക്കത്തുമില്ല. എന്തെങ്കിലും സിദ്ധി വിശേഷങ്ങളുണ്ടായാൽ തന്നെയും ഒരാൾക്ക് കുറച്ച് മനസ്സുകളുമായിട്ടൊക്കെ താതാത്മ്യപ്പെടാം, അല്ല സർവ്വ മനസ്സുകളുമായിട്ടൊന്നും താതാത്മ്യപ്പെടാൻ പറ്റില്ല. കാരണം മനസ്സ് അനന്തമാണ്, അതൊന്നും സംഭവിക്കത്തില്ല. നമുക്കൊരു വ്യക്തിയോട് വളരെയധികം ആസക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സുമായി കുറച്ച് താതാത്മ്യപ്പെടാം. ആ വ്യക്തി കുറച്ച് അകലെ ഇരുന്ന് ദുഃഖിക്കുകയാണെങ്കിൽ തനിക്കും ചിലപ്പോൾ ദുഃഖം തോന്നും. അതാണ് ആ താതാത്മ്യത്തിൻ്റെ അടയാളം. ആ വ്യക്തി കുറച്ച് ദൂരെ ഇരുന്ന് സുഖിക്കുകയാണെങ്കിൽ തനിക്കും ഒരു സുഖം തോന്നും. അത് ആസക്തിയാണ്, മാനസികമായ കെട്ടുപാടാണ്, ബന്ധമാണ്. അത് ഒരാളോട് തോന്നും, പത്ത് പേരോട് തോന്നും, അതിനൊരു പരിമിതി വരും. നൂറ് പേരോട് തോന്നും, അങ്ങോട്ടങ്ങോട്ട് പോകാൻ പ്രയാസം. സിദ്ധിവിശേഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ വരാം. ആ തെറ്റിദ്ധാരണം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കേവലം ബോധം മാത്രമാണ്. മറ്റൊരാളോട് താതാത്മ്യപ്പെട്ടിട്ട് ഞാനിപ്പോൾ സന്തോഷമായിരിക്കുന്നു, എൻ്റെ മനസ്സ് വേറൊരാളോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ദുഃഖിക്കുകയാണെങ്കിൽ എൻ്റെ സന്തോഷത്തെക്കാൾ വലിയ ദുഃഖം അയാളാണെങ്കിൽ പിന്നെ ആ ദുഃഖമായിരിക്കും പിന്നെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു. എത്ര ഗതികേടായിരിക്കും. മറ്റൊരുവൻ്റെ പാപത്തെ എനിക്ക് ചുമക്കേണ്ടി വരും, മറ്റൊരുവൻ്റെ പുണ്യത്തെ എനിക്ക് ചുമക്കേണ്ടി വരും. ഇതിനാണോ ഇത്രയും കഷ്ടപ്പെട്ട് ജ്ഞാനം നേടിയത്? അപ്പം ജ്ഞാനം കൊണ്ട് ഭേദബുദ്ധി നശിക്കുമോ അതേ വർദ്ധിക്കുമോ? അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള അനുഭൂതിയൊന്നുമല്ല. അങ്ങനെ ഒരു അനുഭൂതി വരണം എന്നാണ്. അതൊരാൾ കഴിഞ്ഞ ദിവസം കഥയല്ല നേരിട്ടാണ്, ഇങ്ങനെയുള്ള വട്ട് കേസുകളൊക്കെ വരും ഒരുപാട് എൻ്റെ അടുത്ത്. എൻ്റെ അടുത്തെന്ന് പറഞ്ഞു ജ്ഞാനം ഉണ്ടായി, നല്ല കാര്യം. അങ്ങനെ ജ്ഞാനം ഉണ്ടായെങ്കിൽ വാസ്തവത്തിൽ ആ മനുഷ്യൻ വളരെ ആത്മാർത്ഥമായി ജ്ഞാനം ഉണ്ടാകാൻ ആഗ്രഹിച്ച ആളാണ്, അതിനു വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും ചെയ്ത ആളാണ്. പക്ഷെ ഇപ്പം അവകാശപ്പെടുന്ന എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരി, എന്താ അത്? ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ, എന്താണ് പണ്ഡിത സമദർശനം ശനി ചൈവ സ്വഭാഗ്യ അതാണ് ഇപ്പോഴത്തെ ജ്ഞാനം. അപ്പോൾ ഞാൻ പറഞ്ഞു അതാ വേണ്ടത്, അതൊരു നല്ല കാര്യമാണ്. ശരി, അപ്പോൾ ജ്ഞാനത്തെ ഞാൻ ചോദിക്കാതെ തന്നെ ആള് വിശദീകരിക്കുകയാണ്. ആ ഗീതി പറഞ്ഞതിന് ഒരാൾ യാതൊരു വ്യത്യാസമില്ല. എന്താണ്, ഒരു നായ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതാണെന്ന് തോന്നും. അപ്പോൾ എനിക്ക് സംശയമായി, പറഞ്ഞ ജ്ഞാനത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ നായ ഭക്ഷിക്കുന്നത് ഭക്ഷിക്കണമെന്ന് തോന്നാറുണ്ടോ? നായ കാണുമ്പോൾ അതാണെന്ന് തോന്നുകയാണെങ്കിൽ നായ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ അത് ഭക്ഷിക്കണമെന്ന് തോന്നുന്നു, അങ്ങനെ തോന്നാറില്ല. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്, താങ്കളുടെ ജ്ഞാനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നായ കാണുമ്പോൾ ഞാൻ നായാണെന്ന് തോന്നുന്നു. ശുനി ജൈവ ശുഭാഗേജ ഗീതയിൽ എഴുതിയിരിക്കുകയല്ലേ, നായ കണ്ടാലും നായെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നവനെ കണ്ടാലും എല്ലാം ബ്രഹ്മമായിട്ടാണ് കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ചില അവ്യക്തമായ സ്മൃതികൾ, അത് മനസ്സിൽ ദൃഢമായി ആ സ്മൃതി, എന്നിട്ട് അതിനോട് താതാത്മ്യപ്പെട്ടു, എന്നിട്ട് ആ താതാത്മ്യത്തെ ജ്ഞാനമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. ആണ് ജ്ഞാന നായ കാണുമ്പോൾ ഞാനാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നായ ഭക്ഷിക്കുന്നതിനെ തനിക്ക് ഭക്ഷിക്കണമെന്നും തോന്നണം, പിന്നെ തൻ്റെ ഇതുവരെ ഭക്ഷിച്ച ഭക്ഷണം തന്നെ വേണമെന്ന് തോന്നുന്നുണ്ട്. അത് തോന്നുന്നുമില്ല. അപ്പോൾ ജ്ഞാനത്തിന് തകരാറുണ്ട്. അപ്പം അതല്ല, അത്തരത്തിലുള്ളൊരു മാനസിക താതാത്മ്യമല്ല ഇത്, കേവലമായ ബോധം. തത്വബോധം എന്ന് പറയുമ്പോൾ അതിന് വേറെ മാലിന്യങ്ങളൊന്നും, അത് ശുദ്ധമാണ്. അത് മനുവിൻ്റെ ദർശനം. അതാണ് എന്താണ്, ഇപ്പോൾ താൻ മനുവായിരിക്കുന്നു, അത് ഞാൻ തന്നെയാണെന്ത്, അല്ല, വാമദേവൻ്റെ അനുഭവമാണ്. ഇപ്പം ഞാൻ വാമദേവൻ അങ്ങനെ വന്നു, ആ ഞാൻ തന്നെയാണ് മനുവായിരുന്നത്, ഇന്ദ്രദാ സൂര്യനായിരിക്കുന്നു, ഭാവിയിലെല്ലാമായിരിക്കുന്നു, സർവാധാരമായിരിക്കുന്ന ആ തത്വം അതാണ് താൻ. ആ സർവാധാരമായിരിക്കുന്ന തൻ്റെ തത്വത്തിൽ പ്രതീതമാകുന്നതാണ് മനു സൂര്യൻ എന്നുള്ള ഈ ഭേദം, നാമരൂപാത്മകമായ ഭേദം ഈ തത്വത്തിൽ പ്രതീതമാകുന്നതാണ്. താൻ ആ തത്വമാണ്, അതാണ് പരമാർത്ഥം എന്നുള്ള വിവേകമാണ്, ബോധമാണ്. ആ ബോധത്തിനപ്പുറം അവിടെ മനസ്സിൻ്റെ വരെ കളികളൊന്നുമില്ല, മനസ്സിൻ്റെ വിഭ്രാന്തികളൊന്നും, മനസ്സിൻ്റെ ആസക്തികളൊന്നുമില്ല. ബോധം എന്ന് പറയുമ്പോൾ അവിടെ അതിനെല്ലാം നിരാകരിക്കുന്നതാണ്. ഈ ബോധം ഒരാൾക്ക് ഉണ്ടാകുന്നത് പ്രയാസമുള്ള കാര്യമില്ല. ഈ ബോധത്തിന് മാനസികമായ സിദ്ധികളോ അഭ്യാസങ്ങളോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മാത്മദർശനെ അവസ്ഥിത. ആ ബ്രഹ്മാത്മബോധത്തിൽ ഇരുന്നവൻ. ഇത് കേവലം തത്വഗ്രഹണമാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ, അതിന് കൂടുതൽ വാക്കുകളില്ല. ഈ പറയുന്ന വാക്കുകൾക്കപ്പുറം അതിനെ മനസ്സിലാക്കി തരാനുള്ള ഉപായങ്ങളുമില്ല. ഏതെങ്കിലും തരത്തിൽ അതിനെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചാൽ ഇത്തരം തെറ്റിദ്ധാരണകളിലേക്ക് പോകും. അതൊരു മാനസിക താതാത്മ്യമാണ്. അത്ര എനിക്കൊരു പ്രത്യേക അനുഭവം വരണം, എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാനായി തോന്നിയാൽ പോരാ, എനിക്ക് മേശയാണെന്ന് തോന്നണം, കസേരയാണെന്ന് തോന്നണം, ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനകൾ വരും മനസ്സിൽ. എന്നാലേ ജ്ഞാനിയാകത്തുള്ളൂ. അത് കേവലമായ തത്വബോധത്തിനപ്പുറം ഒന്നുമല്ല. തദേതത് ബ്രഹ്മ പശ്യന്യതി ബ്രഹ്മവിദ്യ പരാമർശം പറയുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ച്? ബ്രഹ്മവിദ്യയെക്കുറിച്ചാണ്, അറിവിനെക്കുറിച്ചാണ്, ബോധത്തെക്കുറിച്ചാണ്. ബ്രഹ്മവിദ്യ പരാമർശത്തെ ബ്രഹ്മവിദ്യയെ പ്രദർശിപ്പിക്കുകയാണ്, അറിവിനെ പ്രദർശിപ്പിക്കുകയാണ്. ഇത് അറിവാണ് എന്ന് വെച്ചാൽ ഇത് അറിവ് മാത്രമാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക അനുഭവങ്ങളല്ല, മറ്റുള്ളതെല്ലാം മാനസിക അനുഭവങ്ങളാണ്. മാനസിക അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം ഒരു മാനസികാനുഭവം, ദുഃഖം ഒരു മാനസികാനുഭവം, ആസക്തി ഒരു മാനസികാനുഭവം. ഇത് അങ്ങനെയല്ല. തത്വജ്ഞാനികളുടെ, ഈശ്വര ബോധമുള്ളവരുടെ വ്യവഹാരം കൊണ്ടും തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് എന്താണോ, അത്തരമുള്ള ഈശ്വര പുരുഷന്മാരെ ഒരിക്കലും അനുകരിക്കരുതെന്ന് പറയുന്നു. അവരുടെ വ്യവഹാരത്തിൽ പലതും കാണും, നമുക്ക് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകത്തക്ക രീതിയിൽ വ്യവഹരിക്കും. അതുകൊണ്ട് നമ്മളതുപോലെ അത് പരമാർത്ഥമാണെന്ന്, കാരണം വ്യവഹാരം എപ്പോഴും ലോകാനുരൂപം. തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ എന്താണ്, സർവ്വലോകത്തിനും അനുരൂപനായിരിക്കുന്നു. അതുകൊണ്ടത് ഒരിക്കലും തൻ്റെ തത്വജ്ഞാനത്തിൻ്റെ നിലയെ പ്രദർശിപ്പിക്കുന്ന, അത് പ്രദർശിപ്പിക്കാൻ ഒക്കത്തില്ല. മറ്റ് ഭാവങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റും. അത് ലോകത്തിന് ഗുണമാണെങ്കിൽ മറ്റ് ഭാവങ്ങളെ പ്രദർശിപ്പിക്കും. അങ്ങനെ കരുതുന്നു. തത്വജ്ഞാനത്തിന് ഒരിക്കലും പ്രകടിപ്പിക്കാൻ പ്രകടനമില്ല. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ലോകസംഗ്രഹാർത്ഥം തത്വജ്ഞാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് കണ്ടിട്ട് അത് തത്വജ്ഞാനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് നമുക്ക് പറയാൻ എന്താണോ, ആ തത്വജ്ഞാനിയുടെ വിഭൂതികളെന്ന് വേണമെങ്കിൽ പറയാം, തത്വജ്ഞാനിയുടെ ഐശ്വര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അതല്ല, ഇവിടെ പറയുന്നത് ആ തത്വജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് ജിജ്ഞാസുവിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ബ്രഹ്മവിദ്യാഫലം തദേതദ് ബ്രഹ്മ പശ്യൻ, ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് തത്വബോധത്തിൽ തത്വദൃഷ്ടിയിൽ എന്നെല്ലാം പറയുമ്പോൾ പശ്യൻ ശത്രുന്തം, അങ്ങനെ അറിയുന്നവനായി, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനായി, ബോധിക്കുന്നവനായി എന്നെല്ലാം പറയുമ്പോൾ എന്താണ്, അവൻ്റെ അറിവിനെ പരാമർശിക്കുകയാണ്. അറിവിനെ മാത്രം, അത് കേവലമായ അറിവ് മാത്രമാണ്. അഹം മനുരാഭവം സൂര്യശ്ചിത്യ അതിനാ സർവഭാവാപത്തിം ബ്രഹ്മവിദ്യാഫലം പരാമർശത്തി. അവിടെ കേവലമായ അറിവ് എന്താ പറഞ്ഞു, അറിവിനെന്താ ഫലം, ഭേദത്തെ നിരാകരിക്കുക എന്ന അറിവിൻ്റെ ഫലം. അതാ ഭേദത്തെ എവിടെ നിരാകരിക്കുന്നു, തന്നിൽ. എന്തുകൊണ്ട്, തൻ്റെ ബോധം കൊണ്ട്, അതാണ് അതിൻ്റെ ഫലം. അത് തന്നിൽ തൻ്റെ ബോധത്തിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഭേദ നിരാകരണം എന്ന് പറയുന്നത്. അത് രണ്ടിനും കാണിക്കുന്നു, ഒന്നാം ബോധത്തെ കാണിക്കും, മറ്റൊന്നാം ബോധത്തിൻ്റെ ഫലത്തെ കാണിക്കും. ആ ബോധത്തിൻ്റെ ഫലത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഞാൻ തന്നെയാണ് സൂര്യൻ, ഞാൻ തന്നെയാണ് ചന്ദ്രൻ, ഞാൻ തന്നെയാണ് നക്ഷത്രം എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭേദ നിവൃത്തിയാണ്. അതിനപ്പുറം മറ്റൊന്നുമല്ല. ഭേദ നിവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റൊന്ന് ശേഷിക്കുന്നുണ്ടല്ലോ. മനസ്സിന് വേറെ ഭാവങ്ങളൊന്നും വാസ്തവത്തിൽ ശേഷിക്കുന്നില്ല. തത്വജ്ഞാനത്തിന് മനസ്സിൻ്റെ മറ്റ് ഭാവങ്ങൾക്ക്, ഭാവനകൾക്ക്, കൽപ്പനകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അതെല്ലാം അനീകങ്ങളാണ്, അത് നിലനിൽക്കുന്നില്ല. നമുക്ക് ഭേദത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഭാവനകളും കൽപ്പനകളും എല്ലാം. മനസ്സിന് അനന്തമായ ഭാവങ്ങളുണ്ട്. അനന്തമായ ഭാവങ്ങളിലാണ് ഈ പ്രപഞ്ചം തന്നെ ഇങ്ങനെ പ്രതീതമാകുന്നത്. നാമരൂപാത്മകമായി ഒന്നിനൊന്ന് വേറിട്ട് ഞാൻ നീ, ഇതൊക്കെയാണ് മനസ്സിൻ്റെ വൈചിത്രമാണ്. മനസ്സിൻ്റെ അനന്തമായ ഭാവങ്ങളാണ്. ഈ ഭാവങ്ങളെ പാടെ നിരാകരിക്കണം, ഓരോന്നോരോന്നായിട്ടുണ്ട്. പൂർണ്ണമായും നിരാകരിച്ച് പിന്നെ അവിടെ ശേഷിക്കുന്നതാണ് കേവലമായ ആ ബോധം. അതിൻ്റെ ഫലമായി വരുന്ന ആ സർവഭാവാപത്തി എന്ന് പറയുന്നത് ഈ വീണ്ടും ഈ ഭേദത്തെ ആശ്രയിക്കുന്നതല്ല. ഭാവാവത്തിൽ ഞാൻ നായായി എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ വേറെ നായ് വേറെയാണ്, എന്നിട്ട് പിന്നെ ഞാൻ നായോട് താതാത്മ്യപ്പെടണം അങ്ങനെയല്ല, എനിക്ക് സ്വയം നായാണെന്ന് തോന്നണം അങ്ങനെയല്ല. അവിടെ ഇത് രണ്ടുമില്ല, സർവാധാരമായിരിക്കുന്ന ഏകമായ തത്വം തനതാണ്, അതാണ് സർവവും. ഈ ബോധം, ബോധത്തെ കേവലം ആ ബോധത്തെ മാത്രം ആശ്രയിക്കുക, മറ്റ് ആ ബോധത്തിന് വിരുദ്ധമായി വരുന്ന കൽപ്പനകളും ഭാവനകളുമാണ് മറ്റുള്ളതല്ല. അതാണ് ബ്രഹ്മവിദ്യാഫലം, അതിനെ പരാമർശിക്കുന്നു. ഇവിടെ ബ്രഹ്മവിദ്യയും ബ്രഹ്മവിദ്യയുടെ ഫലത്തെയും പരാമർശിക്കുന്നു. പശ്യത് സർവാത്മഭാവം ഫലം പ്രതിപേദ് ഇത്യസ്മാത് പ്രയോഗാൻ ബ്രഹ്മവിദ്യ അസഹായ സാധന സാധ്യം മോക്ഷം പ്രദർശി പറയുന്നു. ഇതിനോട് മറ്റൊന്നിനെയും കൂട്ടിച്ചേർക്കരുത്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അദ്വൈതം മാത്രമാണ്, അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഭൗതികം ലൗകികം എങ്ങനെയാണോ പലതായിരിക്കുന്നത്, നാനാത്വത്തിലിരിക്കുന്നത്, അതുപോലെ ആധ്യാത്മികവും നാനാത്വത്തിലാണ്. ഒരുപാട് പദ്ധതികൾ, ഒരുപാട് ഉപായങ്ങൾ പ്രാപിക്കേണ്ടതായ ഒരുപാട് സാധ്യങ്ങൾ, സിദ്ധികൾ, ഇതെല്ലാം ആധ്യാത്മികത്തിലുണ്ട്. പക്ഷെ ഇവിടെ അത്തരം ആധ്യാത്മികതകളെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഭാഷ്യകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണോ, ബ്രഹ്മവിദ്യ, ആത്മബോധം, അതിനെക്കുറിച്ച് പറയുന്ന എന്ത്, ബ്രഹ്മവിദ്യ അസഹായ സാധന സാധ്യം, അസഹായ സാധനം എന്നാണ്. ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് മറ്റൊരു മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത വിദ്യയാണ്, മറ്റൊരു തരത്തിൽ തത്വബോധമല്ലാതെ അവിടെ മറ്റൊരു തരത്തിലുള്ള ഭാവനകളെ കൽപ്പനകളെ ആശ്രയിക്കാത്ത ഒന്നാണ്. നമ്മൾ തത്വബോധത്തിനോടൊപ്പം കൊണ്ടു നടക്കുന്നുണ്ട് ഒരുപാട് കൽപ്പനകൾ, ഭാവനകൾ, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്ത് നമ്മുടെ ഈ അജ്ഞാനത്തെ നമുക്ക് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ഇത്തരം കുറെ കാര്യങ്ങൾ കൂടെ നമുക്ക് വേണം. നമ്മുടെ സാധനകളും നമ്മുടെ സാധ്യമെല്ലാം ഈ പറയുന്ന സഹായങ്ങളെ ആശ്രയിച്ചാൽ പോകും. അതുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള തത്വനിഷ്ഠ അല്ലെങ്കിൽ തത്വബോധത്തിൽ നമുക്ക് ഉറയ്ക്കാൻ കഴിയാത്ത, ആ തത്വബോധത്തിനോടൊപ്പം നമ്മൾ പലതിനെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു അസഹായ സാധനം, ഇത് ആണ് അന്തിമമായ സാധനം. ഈ ബോധം, പരമാത്മബോധം, അതിൽ വേറെ അതിന് ഒന്ന് കൂട്ടിച്ചേർക്കാൻ, അതിൻ്റെ സഹായത്തിൽ നിങ്ങളൊന്നിനെയും കൂട്ടുപിടിക്കണ്ട, അതിനങ്ങനൊരു സഹായമില്ല. ഇനി എന്തെങ്കിലും ഒരു സഹായം അതിന് നിങ്ങൾ കൂട്ടിച്ചേർത്താൽ അത് അതല്ലാതായിത്തീരും, ആ തത്വബോധം അല്ലാതായിത്തീരും. തത്വബോധത്തിന് ഒന്നിനോടും സന്ധി ചെയ്യാൻ പറ്റത്തില്ല, അത് ഭേദത്തെ നിരാകരിക്കുകയാണ്, ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് പോകാൻ അതിന് കഴിയത്തില്ല ഒരു തരത്തിലുള്ള ഭേദത്തെ. ആ തത്വബോധത്തിൽ ഇല്ല, അത്തരൊരു തത്വബോധമാണ് വേണ്ടത്. പശ്യൻ സർവാത്മഭാവം ഫലം പ്രതിപേദേ ഇത്യസ്മാത് പ്രയോഗം, അതുകൊണ്ട് അതാ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന ഫലമായ സർവാത്മഭാവം കേവലമായ ജ്ഞാനത്തിൻ്റെ ഫലമാണ്. ആ ജ്ഞാനത്തിൽ നിന്ന് വ്യതിരിട്ട് യാതൊരു തരത്തിലുള്ള മാനസിക ഭാവങ്ങൾക്കും അവിടെ യാതൊരു സ്ഥാനവും, കേവല ജ്ഞാനം മാത്രം. അങ്ങനെ തത്വജ്ഞാനെ കുറിച്ച് പറയുന്നത് അഹേതുക ദയാസിന്ധു, ഒരു സാധാരണ ഒരുവന് ഒരു ദയം മനസ്സിലുണ്ടാവണമെങ്കിൽ ഹേതു വേണം. എന്താ ഹേതു? തനിക്കൊരു ധാർമ്മിക ബോധമുണ്ടെങ്കിൽ വേറൊരുത്തും ദുഃഖിക്കുന്ന കാണുമ്പോൾ അവനോട് ദയ തോന്നും, അനുകമ്പ തോന്നും. അതാണ് സഹേതുകമായ ദയ എന്ന് പറയുന്നത്. ആ ദയക്ക് ബാഹ്യമായ നിമിത്തമുണ്ട്, ആ നിമിത്തത്തെ ആശ്രയിച്ചത് വരത്തുള്ളൂ. മറ്റൊരുവന്റെ ആ ദുഃഖത്തെ കാണും, കാണുമ്പോൾ അതിനനുസരിച്ച് വരും. അപ്പൊ അങ്ങനെ ദുഃഖം ഹേതുവായാണ് ദയ വരുന്നതെങ്കിൽ അത് സഹേതുകമാണ്. അവിടെ കരുണ എന്ന് പറയുന്നത് നിമിത്തത്തെ ആശ്രയിച്ചാണ് വരുന്നു. തത്വജ്ഞാനെ കുറിച്ച് എന്താ പറയുന്നത്? അഹേതുക ദയാസിന്ധു. അവിടെ കരുണ ഒരു നിമിത്തത്തെ ആശ്രയിക്കുന്നില്ല, ബാഹ്യമായ ഒരു നിമിത്തത്തെ ആശ്രയിച്ച് അവിടെ ദയ അല്ലെങ്കിൽ കരുണ ഇത്തരം ഭാവങ്ങൾ വരുന്നില്ല. എന്തുകൊണ്ട്? സഹേതുകമായി ദയാ കരുണ എല്ലാം പറഞ്ഞെങ്കിൽ അവിടെ ഭേദബുദ്ധി വരണം. അന്യൻ ദുഃഖിക്കുന്നു, അവന്റെ ദുഃഖത്തെ ഇല്ലാതാക്കണം. ഇവിടെ പറയുന്ന എന്താണ്? ഞാൻ തന്നെയാണ് സൂര്യൻ, ഞാൻ തന്നെയാണ് മനു. അപ്പോൾ അയാൾ അറിയുന്നത് സൂര്യൻ മനു എന്നുള്ള ഭേദത്തെയല്ല, മറിച്ച് ആ ഭേദത്തിന് ആധാരമായിരിക്കുന്ന തത്വത്തെയാണ്. ഏതൊരു തത്വത്തിലാണോ ആ ഭേദങ്ങൾ നിലനിൽക്കാത്തത്, അതുകൊണ്ടാണ് അതറിയാൻ കഴിയുന്നത്. ആ തത്വത്തിൽ ഈ സൂര്യനെന്നും മനുവെന്നുമുള്ള ഭേദം നിന്നു കഴിഞ്ഞാൽ അത് അജ്ഞാനിയുടെ കാഴ്ചപ്പാടാണ്. ഈ തത്വത്തിൽ സൂര്യൻ മനു എന്നുള്ള ഭേദത്തിന് അവസരമില്ല, ഞാൻ നീ എന്നുള്ള ഭേദത്തിന് അവസരമില്ല. അപ്പൊ അന്യന്റെ ദുഃഖം കാണാൻ എങ്ങനെ തത്വം ഞാൻ ഈ കഴിഞ്ഞു കഴിയത്തില്ല. അപ്പോ തത്വജ്ഞാനിയിലിരിക്കുന്ന ദയ എന്ന് പറയുന്ന ഹേതുകമാണ്. അത് ആ തത്വബോധം തന്നെ, അതെന്ന് വേറിട്ടല്ല. ആ തത്വബോധത്തിൽ മാത്രമല്ല ഹേതുവില്ലാതെ വേറെ എവിടെയും ഹേതുവിനെ ആശ്രയിക്കേണ്ടി വരും. തത്വം നിർഹേതുകമാണ്, അതിന് ഹേതുവില്ല. അവിടെ തത്വബോധത്തിന് ഹേതുവില്ല. അപ്പോ അവിടെ ദയ, കാരുണ്യം, ഏതെല്ലാം സദ്ഭാവനകളെ കുറിച്ച് നമ്മൾ പറയുന്നു അതെല്ലാം ആ തത്വജ്ഞാനം തന്നെയാണ്. അതിനപ്പുറമൊന്നും അത് സർവലോകാനുരൂപമായി, ലോകത്തിന് അനുരൂപമായി ആജ്ഞന്റെ ദൃഷ്ടിയിൽ അവനതിനെ പല പേരിട്ടു. ദയ, കാരുണ്യം, കൃപ, ഇങ്ങനെയുള്ള പേരുകൾ പറയുന്നു. കാരണം ആ പറയുന്നതെല്ലാം അതിൻ്റെ സ്വഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഹേതുക്കളെ ആശ്രയിക്കുന്നതാണ്. ഹേതുവിനെ ആശ്രയിക്കാത്ത തത്വബോധം മാത്രം. അപ്പോൾ ആ തത്വബോധം തന്നെയാണ് അജ്ഞൻ, അവൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അവന് ഈ തരത്തിലല്ല, അതൊക്കെ അവന് ആവശ്യമുണ്ട്. തത്വജ്ഞാനിക്ക് കൃപയുടെയോ സ്നേഹത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ മറ്റോ ആവശ്യമുണ്ടോ? ഇല്ല. അജ്ഞൻ ഇതൊക്കെ ആവശ്യമാണ്. ആ തത്വജ്ഞാനത്തെ അവൻ ആ രീതിയിൽ സ്വീകരിക്കുന്നു. ഒരാൾ കൃപയായി സ്വീകരിക്കുന്നു, ഒരാൾ കാരുണ്യമായി സ്വീകരിക്കുന്നു. പക്ഷെ അത് അഹേതുകമായി ആ തത്വജ്ഞാനിയിൽ സഹജമായി പ്രകാശിക്കുന്ന ബോധമാണ്. അതിനെ ഈ ലൗകികമായ കൃപ, കരുണ, സ്നേഹം എന്ന് നമ്മൾ തിരിച്ചറിയാൻ പാടില്ല. അതെല്ലാം അജ്ഞന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് അസഹായ സാധനം. ഇതിന് സഹായങ്ങളൊന്നുമില്ല, ഇതിനോട് മറ്റൊന്നിനെയും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. മറ്റെന്ത് പറഞ്ഞാലും അതിത് തന്നെയാണ്. ആ തത്വജ്ഞാനത്തെ നമുക്ക് ഭക്തി എന്ന് പറയാം, ആ തത്വജ്ഞാനത്തെ സമാധി എന്ന് പറയാം. അങ്ങനെയെല്ലാം പറയുന്നിടത്ത് ഭേദമില്ല. ഒരേ ഒരു ബോധത്തിന് തന്നെ പല പേരിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ആ തത്വജ്ഞാന ഫലമാണ് ഇവിടെ പറയുന്ന സർവാത്മഭാവം. എന്താ അത് ഭക്തിയുടെ ഫലമല്ലേ എന്ന് ചോദിച്ചാണ്. എന്തുകൊണ്ട്? അത് ഭക്തി അത് തന്നെയാണ്, ആ തത്വജ്ഞാനം തന്നെ. അത് സമാധിയുടെ ഫലമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്തുകൊണ്ട്? അത് തത്വജ്ഞാനം തന്നെയാണ് സമാധി. അവിടെ ഒന്നിനെയും അതിനൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അസഹായ സാധനം, പക്ഷെ അതിൻ്റെ സ്വരൂപം ഇവിടെ അതിന് തത്വജ്ഞാനം എന്ന് പറയുന്നു. അതിൻ്റെ ഫലം പറയുന്നു സർവാത്മഭാവം എന്ന് പറയുന്നു. ഇതി പശ്യൻ സർവാത്മഭാവം ഫലം പ്രതിവേദ ഇത്യസ്മാത് പ്രയോഗാത് ബ്രഹ്മവിദ്യ എന്നിവിടെ പറയുന്നു ഭാഷകാർ. ബ്രഹ്മവിദ്യയെന്നോ ആത്മബോധമെന്നോ എന്ന് വേണം പറയും. അത് അസഹായ സാധന ആണ്, അതുകൊണ്ട് സാധ്യമാണ് മോക്ഷം. അത്തരത്തിലുള്ള അമോക്ഷത്തെ ഇവിടെ കാണിക്കുന്നു. അമോക്ഷത്തെ സർവാത്മഭാവമെന്നോ അല്ലെങ്കിൽ ഭേദം നിവൃത്തിയെന്നോ അവിടെയൊക്കെ സംഭവിക്കുന്ന ഒന്ന് തന്നെ എന്ന് പറയാം. അത് അവശ്യം ഭാവിയാണ്. എങ്ങനെ ഭുഞ്ചാന തൃപ്യതി? കാരണം ഇവിടെ പറഞ്ഞെന്താണ്? പശ്യൻ എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്. പശ്യൻ എന്ന് പറഞ്ഞാൽ ശത്രു പ്രത്യാന്തം, ഭുഞ്ചാന എന്ന് പറഞ്ഞാൽ ശാനച് പ്രത്യാന്തം. ഭാഷയുടെ നിയമം അനുസരിച്ച് രണ്ടും ഒരേ സ്വഭാവത്തിൽ പ്രയോഗിക്കുന്നതാണ്. അത് കണ്ടുകൊണ്ട് പറയുകയാണ്, എന്താണ് തത്സമാശ്രമോ ദേവാന പ്രത്യബുദ്ധിയ സൈവ തഥായ ശ്രീനാം തഥാ മനുഷ്യാണ് തത് ഏത് പശ്യൻ ഋഷിർ വാമദേഹ പ്രതിഭേദേ. പശ്യൻ പ്രതിഭേദേ എന്ത് സർവാത്മഭാവം? അവനെ കണ്ടുകൊണ്ടവൻ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറയുന്നു. ഭുഞ്ചാന തൃപ്തി, എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നത്? ഭക്ഷണം തേടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കഴിച്ചൊരു വിശപ്പ് മാറ്റണം, ദുഃഖം നിവർത്തി. വിശപ്പ് മാറുക മാത്രമല്ല, അതൊരു ആനന്ദപ്രാപ്തിയാണ്, തൃപ്തി. ആ ഭക്ഷണം നേരെ ചൊവ്വയെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു തൃപ്തി വരും. വിശപ്പ് എന്ന് പറയുന്ന ദുഃഖം മാറുന്നു, തൃപ്തി എന്ന് പറയുന്ന ഒന്നുണ്ടാകുന്നു. അതുപോലെ ഇവിടെ ബ്രഹ്മവിദ്യ ഇവിടെ പറയുന്ന ആ ഏകത്വബോധം, ആ ഏകത്വബോധം കൊണ്ട് ദുഃഖനിവൃത്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഭേദനിവൃത്തി ഉണ്ടാകുന്നു. തൃപ്യതി സർവാത്മഭാവം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ആ ഏകത്വബോധത്തിൽ അയാൾ സ്ഥിതനാകുന്നു. അതാണ് അതിൻ്റെ ഫലം. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി പറഞ്ഞു. ഒരു സാധനം കൊണ്ടൊരു സാധ്യം എങ്ങനെ സംഭവിക്കുന്നു, ഭോജനം കൊണ്ടെങ്ങനെ തൃപ്തി സംഭവിക്കുന്നു, അതുപോലെ ഈ തത്വബോധം കൊണ്ട്. അതും അവിടെ തത്വബോധത്തെ മാത്രം സ്വീകരിക്കുക, മറ്റൊന്നിനെ അവിടെ സ്വീകരിക്കുക. ആ തത്വബോധം കൊണ്ടവൻ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. അത് ആ തത്വബോധത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നു. ആ തത്വബോധത്തിലുള്ള നിഷ്ഠ തന്നെ അതിൻ്റെ ഫലം. അവിടെ തത്വബോധം ഒന്ന്, തത്വബോധത്തിൻ്റെ ഫലം രണ്ട് എന്നുള്ള ഭേദം വരത്തില്ല. അത് കേവലം തത്വബോധം എന്നുള്ള നിലയ്ക്ക് അതിനെ ഹേതുവായി പറയുന്നു. സർവാത്മഭാവം എന്നുള്ള നിലയ്ക്ക് അതിനെ ഫലമെന്നും പറയുന്നു. പരമാർത്ഥത്തിൽ അത് ഒന്ന് തന്നെയാണ്. വീണ്ടും അവിടെ ദ്വൈതം നീക്കുന്നില്ല. പക്ഷെ ഭക്ഷണം തൃപ്തി അതൊക്കെ വ്യവഹാരമാണ്, അതിൽ ദ്വൈതം വരും. ഇവിടെ അത്തരത്തിലുള്ള ദ്വൈതം ഭേദം ഇല്ല. അതുകൊണ്ടത് കേവലമായ ബോധം മാത്രമാണ് എന്നാണ് പറയുന്നത്. Thank you.